സങ്കല്പമെന്നും മനസ്സെന്നും പറഞ്ഞാൽ ഒന്നേ. സങ്കല്പം തന്നെയാണ് മനസ്സ്, മനസ്സ് തന്നെയാണ് സങ്കല്പം. ഇതൊക്കെ വാസിഷ്ഠത്തിന്റെ ശൈലിയാണ്, ഇതൊക്കെ വാസിഷ്ഠത്തിൽ പറയുന്ന രീതിയാണ് ഇതൊക്കെ. അത് അതറിയാതെയാണ് എന്താണോ ഈ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മൊത്തം ആര്, ശാസ്ത്രി സാറ്. ശാസ്ത്രി സാർ എഴുതി വെച്ചിരിക്കുന്നൊക്കെ വേദാന്തം തന്നെയാണ്, പക്ഷെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. നിമിത്ത കാരണം, ഉപാദാന കാരണം, മറ്റേ കാരണം, അതൊന്നും ഇവിടെ വരേണ്ട യാതൊരു കാര്യങ്ങളും. അതിങ്ങനെ വായിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ എഴുതി വെച്ചെന്നേ ഉള്ളൂ. ഇവിടെ അതിനൊന്നും പ്രസക്തി, ഇവിടെ വൃത്തി വൃത്തി മാത്രം ഒന്നാണ്. അങ്ങനെ എന്താണ് ഉള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ്, അതിവ്യാഖ്യാനമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, ഒരു വ്യാഖ്യാനം എഴുതി വലുതാക്കാൻ വേണ്ടിട്ട്. അല്ല, ഈ പറയുന്നതായിട്ട് ഇവിടെ എന്താണ്, കസ്ചിത് ഭേദം, ഒരു ഭേദമില്ലെന്നാണ് മനസ്സിലായത്. സങ്കല്പവും മനസ്സും തമ്മിൽ ഒരു ഭേദവും ഇല്ല, ഒരു ഭേദവുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, മനസ്സിന്റെ വൃത്തിയാണ് സങ്കല്പം. അപ്പൊ അവിടെ ഭേദം വന്നു കഴിഞ്ഞു. അതെ, ഗുരുദേവന് സങ്കല്പം മനസ്സോ തീർച്ചയായിട്ടും. അപ്പൊ അവിടെ പറയുന്ന ഭേദമുണ്ട്, എന്നാ പിന്നെ വേറെ ഒരു രീതിയിൽ അത് ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവിടെ നിമിത്ത കാരണവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും കൂടെ യാതൊരു ഇതുമില്ല. അപ്പോ എന്താണോ രീതി എഴുതിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ്. സങ്കല്പത്തിനും മനസ്സിനും തമ്മിൽ യാതൊരു ഭേദമില്ല, അത് കറക്റ്റായ അർത്ഥം. അത് മനസ്സിന്റെ വൃത്തിയാണ് സങ്കല്പം, അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ആ പറയുന്നതിനൊന്നും അർത്ഥമില്ല. മനസ്സിന്റെ വൃത്തിയാണ് സങ്കല്പം. ആ അത് ഇത് വ്യാഖ്യാനിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർശനമാന വ്യാഖ്യാനിക്കുമ്പോ ഈ പ്രകരണ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ബാക്കി വിവേക ചൂടാമണി എന്നൊക്കെ, അതുപോലെ ആത്മബോധം തത്വബോധം, ഇങ്ങനെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് കയറ്റി വ്യാഖ്യാനിക്കുന്നതാണ്. അതൊന്നും ഇവിടെ ആവശ്യമുണ്ടാകില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വാസിഷ്ഠത്തിന്റെ രീതിയാണ്. ഇതൊക്കെ വാസിഷ്ഠത്തിൽ നിരന്തരം പറയുന്നതാണ്. മനസ്സും സങ്കല്പവും രണ്ടും ഒന്ന് തന്നെ, രണ്ടല്ല. മനസ്സിന്റെ സങ്കല്പമല്ല, മനസ്സ് തന്നെയാണ് സങ്കല്പം. മനസ്സ് വേറെ, അതിന്റെ സങ്കല്പം, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടെന്ന്, മനസ്സിന്റെ വൃത്തിയാണ് സങ്കല്പം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ അത്തരം ഭേദങ്ങളൊന്നുമില്ല. മനസ്സ് തന്നെ സങ്കല്പം. സങ്കല്പിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്, അത് മനസ്സ് തന്നെയാണ്, വേറെ എന്താ സങ്കല്പിക്കാവുന്നത്. ഏതുപോലെ അവിദ്യ എന്നും തമസെന്നും പറഞ്ഞ നമ്മള് സങ്കല്പിക്കുമ്പം ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അതില് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മനസ്സും സങ്കല്പം ഒന്നും പറയുന്ന ഒരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു വസ്തു ഉണ്ടാവും. നമുക്ക് ഒരു വസ്തു ഉണ്ടെങ്കിലേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ, ഒരു വസ്തു ഇല്ലെന്ന് സങ്കല്പിക്കാൻ, ഒരു വസ്തുവും ഇല്ല അങ്ങനെ സങ്കല്പിച്ചോടി. എന്താ വാ വിളിച്ചിരിക്കുന്നു? അതായത് ഒരു വസ്തു ഉണ്ടെങ്കിലേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സങ്കല്പിക്കണം ഒരു വസ്തു ഇല്ലെന്ന്, സങ്കല്പിച്ചോടി. പിന്നെന്താ കുഴപ്പം? സങ്കല്പത്തിന് അങ്ങനെ ഒന്നുമില്ല, വസ്തു വേണമെന്നൊന്നുമില്ല, ഒന്നുമില്ലെന്ന് സങ്കല്പിച്ചോടി. പിന്നെ സങ്കല്പിക്കുന്നതിന് വസ്തു, പിന്നെ സങ്കല്പിക്കുന്നതിന് തന്നെ വസ്തു, അതൊന്നും വേണ്ട. സങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ മനസ്സെന്ന് പറഞ്ഞ എന്താണ്, ഇനിയിപ്പോ ഇതിന് വേണമെങ്കിൽ പ്രകരണ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് എന്താണ് മനസ്സെന്ന് പറഞ്ഞ അത്, മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അതിലൊന്നാണ്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ അത്തരം വ്യാഖ്യാനങ്ങളൊക്കെ ഇവിടെ അപ്രസക്തമാണ്. ഞാൻ ചോദ്യം, ഈ മനസ്സെന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടോ, അതോ ഈ സങ്കല്പം തന്നെയാണോ മനസ്സ്? മനസ്സ് സങ്കല്പം ഒന്ന് തന്നെ, ഒന്ന് തന്നെ. മനസ്സെന്ന് പറയുന്ന തന്നെയാണ് സങ്കല്പം. സങ്കല്പം എന്ന് പറയുന്ന കസ്റ്റിത് ഭേദം എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു ഭേദമല്ല, പിന്നെന്താ? ഇന്ത്യയിൽ തീർച്ചയായും ഏതുപോലെ അവിദ്യ എന്നും തമസെന്നും പറയുമ്പോൾ അവിദ്യ തന്നെയാണെന്ന് ഉദാഹരണം. അത് ഉദാഹരണമാണ്. അവിദ്യ എന്നും തമസെന്നും പറഞ്ഞാൽ എന്താണ് വ്യത്യാസമുണ്ടോ? എന്താ രണ്ടുമൊന്നു തന്നെ. അതുപോലെയാണ് സങ്കല്പമെന്നും മനസ്സെന്നും പറയുന്നത്. ഇനി അവിദ്യയിൽ നിന്ന് തമസ്സുണ്ടായി അല്ലെങ്കിൽ അവിദ്യയുടെ വൃത്തിയാണ് തമസ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇത് ഈ വാസിഷ്ഠത്തിന് അല്ല, ഈ ദർശനമാലയ്ക്ക് വാസിഷ്ഠമായിട്ടൊരു വലിയ ബന്ധമുണ്ടെന്ന് കണ്ടുപിടിച്ചാരെന്നറിയാമോ? ഡോക്ടർ ഭാസ്കരനോ? ഡോക്ടർ ഭാസ്കരനാണ് അത് അവിടെ അവിടെ ഇവിടെ കോട്ടിംഗ്. ബാലകൃഷ്ണൻ നായർ സാറും ചില കോട്ടിംഗ് ഒക്കെ പറയുന്നുണ്ട്, എന്നാലും അത് കൃത്യമായിട്ട് മനസ്സിലായ ഇത് ആ ഒരു ബന്ധം ദർശനമാലയ്ക്ക് ഇത്രയും വലിയ വ്യാഖ്യാനം എഴുതുന്ന അറിയുന്ന അറിയില്ലായിരുന്നു. അതുകൊണ്ട് അതിന്റെ കുറ്റമല്ല ഞാൻ പറയുന്നത്, അത് എഴുതിയാണ് ഈ ബന്ധം അറിയില്ലായിരുന്നു. അത് കൃത്യമായി ആദ്യമായി പറയുന്ന ഡോക്ടർ ഭാസ്കരനാണ്. ഞാൻ കണ്ട പുസ്തകങ്ങൾ പക്ഷെ ഇത് ഒരു അഭിപ്രായം അങ്ങനെ പറയണമെന്നുണ്ട്. ഇത് രണ്ടും പഠിക്കണേ. ആ പുള്ളി എങ്ങനെയോ അത് പുള്ളി അത് അതിന് കാരണം ഇതായിരിക്കും. ചിലടത്ത് ബാലകൃഷ്ണൻ നായർ സാറ് സൂചിപ്പിക്കുന്നുണ്ട്, ചില പദ്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പുള്ളി ഒരുപക്ഷെ അങ്ങോട്ട് അന്വേഷണം പോയത്. പുള്ളി ഒരുപാട് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. മറ്റുള്ള എല്ലാവരും അപേക്ഷിച്ച് ഒരു അന്വേഷണാത്മകമായി പഠനം നടത്തിയാണ് ഡോക്ടർ ഭാസ്കരൻ. മറ്റു വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചെത്തി തന്നെ പുള്ളി വലിയൊരു വേദാന്ത പണ്ഡിതനൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ പുള്ളിയെ ഒരു എപ്പോഴും ഒരു അതാണ് ഈ പണ്ഡിതനായി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു കുഴപ്പമുണ്ട്. എന്താണ് തലക്കനൊന്നുമല്ല, പിന്നെ പഠിത്തമില്ല, പിന്നെ തീർന്നു. പണ്ഡിതനായ പിന്നെ പഠിക്കത്തില്ല. പക്ഷെ ഇദ്ദേഹം എപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ച്, ഗുരുദേവ കൃതികളെ സംബന്ധിച്ച്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ എന്നും അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോ കൃത്യമായി ഇതിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം, ഇതിന് ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതി പി എച്ച് ഡിയൊക്കെ വാങ്ങി നരായൂരുവിന് പോലും അറിയില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എത്ര പേരാ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ യശോധരൻ പഞ്ചമഹാഭൂതം ഈ കോട്ടയം ഞാനൊരു ഭൂതങ്ങൾ നിത്യമാണ്, അതാണ് ഗുരുദേവൻ പറഞ്ഞ നിത്യമാണ്. എന്തെല്ലാം വിഡിദ്ധരാണ്, ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ കയറി അടിക്കാൻ തുടങ്ങിയതാണ്. പിന്നെയും ഞാൻ ശമം ദമം ഒക്കെ പാലിക്കുന്നത് അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. സ്വാമിജി ഡോക്ടർ എന്ന് പറഞ്ഞ എന്താണ്? They take the same subject, other person to the doctorate. It means it is not absolute. It is, you know, relative thing. Dhammala unnecessary. We are giving importance to those who are doctor and all. They are doing thesis and writing their own thing. Nala Swami, doctor of philosophy. You find out something else and, സമർപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് ഡോക്ടറേറ്റ് കിട്ടും എന്നും പറഞ്ഞിട്ട് അവർക്ക് എല്ലാ വിഷയങ്ങളിലും ജ്ഞാനമുണ്ടെന്നുള്ളത് നമ്മൾ ധാരണ വരുന്നുണ്ട്. ഡോക്ടർ ഒരു സമയം എന്ന് പറഞ്ഞാൽ പുള്ളി സൈക്കോളജി തന്നെ പഠിച്ചത്, സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തു. അവരുടെ സബ്ജക്ട് സൈക്കോളജി ആയിരുന്നു. എന്തായാലും കോപ്പി അടിച്ചത് വിശദാംശം പോയിട്ടാണ് അച്യുതാനന്ദ സ്വാമി എന്നെ രക്ഷപ്പെടുത്തി. ഇവിടെ വന്ന് സ്വാമിന്റെ അടുത്ത് നിങ്ങളും പറയുന്നതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. അതുപോട്ടെ, ഇനിയിപ്പോ ഒരാള് കുറ്റം ഒന്നിനാ പറയും. സ്വാമിജി ക്രിട്ടിക്കലാണ്. അല്ലാതെ ഇത്രയാണ് അവൻ പറയുന്നില്ലെങ്കിൽ ആ പാവങ്ങൾ കോട്ടയത്തുള്ള ആ പാവങ്ങൾ ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് സന്തോഷം. എനിക്കറിയത്തില്ല പുള്ളിയുടെ ക്ലാസ്സിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്താ അഭിപ്രായം പറയണം? ഒരു വിഷയത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ ഉണ്ടായിരിക്കും. ആള് പഠിച്ചിട്ടുള്ളത് സൈക്കോളജി ആണെന്നും ഇപ്പൊ എം എക്ക് ഈ പ്രശ്നം ഉണ്ടായ കാര്യം അതൊക്കെ എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞാണോ ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയത്തിൽ ആചാര്യനായിരുന്നു? അത് കൈക്കോട്ടാനെന്തോ വിദ്യാലയത്തിൽ ആചാര്യനാണെന്ന് പറയുന്നു. ഒരു ക്രെഡിറ്റ് ആണെങ്കിൽ അതെന്താ ഈ കൂട്ടിന് അതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പോ ഇവിടെ പറയുന്നത് ഇതാണ്, എന്താണോ സങ്കല്പവും മനസ്സും തമ്മിൽ അത് അത് വ്യാഖ്യാനിച്ചത് തന്നെയായി. കാരണം സങ്കല്പവും മനസ്സും വേറെയാണെന്നും പിന്നെ അത് കാര്യകാരണ യുക്തി അനുസരിച്ച് അത് അഭേദമാണെന്നൊക്കെ പറയുന്ന സാധാരണ പ്രകരണ വേദാന്തം, പ്രകരണ ഗ്രന്ഥങ്ങളുടെ വേദാന്തമാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. അത്തരം ആ ശൈലിയല്ല ഗുരുവിന്റെ ഇവിടുത്തെ ശൈലി. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ കുറെയൊക്കെ ആണെങ്കിൽ അതൊക്കെ എഴുതാം. എന്താണ് അവിടെ നിത്യാനിത്യ വിവേകദോഹി നിദ്രാം എന്നൊക്കെ തുടങ്ങുന്നുണ്ട്. പ്രകടന ഗ്രന്ഥങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ അവിടെയൊക്കെ കുറെ. അത് ബ്രഹ്മവിദ്യ പഞ്ചകം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റും. ആ അവിടെയൊക്കെ എഴുതാം. എക്സ്പ്ലനേഷൻ എല്ലാത്തിനും വേണം, പക്ഷെ എന്ത് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ്. എക്സ്പ്ലനേഷൻ ഇല്ലാതൊന്നും, എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ഇന്റർപ്രട്ടേഷൻ, ഇന്റർപ്രട്ടേഷൻ ഇല്ലാതെ ഇതൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ അത് ഏത് അതിന്റെ സ്വഭാവം എന്തായിരിക്കണോ എന്നുള്ളതാണ്. അപ്പോ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ എന്ന് വെച്ചാൽ പ്രകരണത്തിന്റെ ഒരു ശൈലി അതിനകത്തുണ്ട്. സാധന ചേഷ്ടയത്തെ കുറിച്ച് തുടങ്ങുന്നുണ്ട്. അല്ല ആ പ്രകരണ ഗ്രന്ഥങ്ങളുടെ നല്ലൊരു വിഷയമാണ്. അപ്പൊ ആത്മോപദേശകവും എന്താണ് ഈ ദർശനമാല എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രകരണ ശൈലിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം അദ്വൈതത്തിലെ വിഷയങ്ങൾ അതിൽ വരുന്നുണ്ടെങ്കിലും അത് ഗുരുവിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. പറ്റില്ല. നമ്മുടെ എന്താണ് വിമലാനസ്വാമിയുടെ ആത്മോദേശം ഏത് വ്യാഖ്യാനത്തിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് അദ്വൈതത്തിന്റെ ഒരു പ്രകരണ ഗ്രന്ഥമാണ്. അത് അബദ്ധമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മോപദേശം എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നോക്കണം. ഏത് അദ്വൈതത്തിന്റെ പ്രകടന ഗ്രന്ഥത്തിലാണ് മതത്തെ കുറിച്ച് പറയുന്നത്? ഇത്രയും സാമാന്യ ബുദ്ധിയെങ്കിലും വേണ്ടേ? പ്രകരണ ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷെ ഈ ഗുരുദേവന്റെ ആത്മസ്വരൂപത്തിൽ പല വിഷയങ്ങള് അതിനകത്ത് മതം വന്നില്ല. പ്രകരണ ഗ്രന്ഥമാണെന്ന് പറയാൻ പറ്റില്ല. പ്രകരണമല്ല ശാസ്ത്ര ഏകദേശ സംബന്ധം ശാസ്ത്ര കാര്യാന്തരസ്ഥിതം അഹു പ്രകരണ നാമ ഗ്രന്ഥഭേദം വിഭജിതം എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ ലക്ഷണം പറയുന്നത് എന്നുവെച്ചാ ഒരു വലിയ ശാസ്ത്രം അതിന്റെ ഒരു ഭാഗത്തെ എടുത്ത് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ സ്വാമി പറഞ്ഞതുപോലെ തന്നെ അതാണ് പ്രകരണം. പക്ഷെ ഇതങ്ങനെയല്ല, ആത്മോദേശകം എന്നൊക്കെ പറയുന്നത് ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാടുള്ളതാണ്. ആ സമഗ്രമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വേദാന്തം മാത്രമല്ല, വേദാന്തമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, വേദാന്തമായിട്ട് ഒരിക്കലും യോജിക്കാത്ത മതം അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനെ വേദാന്തത്തിന്റെ പ്രകടനം എന്ന് എഴുതി വെച്ചു കഴിഞ്ഞാ ഇതിന്റെ ഒരു പ്രത്യേകത ആ കാലഘട്ടത്തിനനുസരിച്ച് ആ മാറ്റമാണ്. അപ്പൊ അതിനെ വേദാന്തത്തിന്റെ പ്രകടനമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് മാത്രമല്ല, ഇപ്പോ ഇവര് പറയുന്നത് അദ്വൈതം ഉദ്ദേശിക്കുന്ന ശങ്കര അദ്വൈതത്തെയാണ്. അപ്പൊ ശങ്കര അദ്വൈതം എന്ന് പറയുന്ന ഒന്നിൽ ഒതുങ്ങുന്നതല്ല ആത്മാവശ്യം. അത് 800 വർഷത്തിന് മുമ്പുള്ള അതെ അതെ അതൊക്കെ മാറിയിട്ട് ഗുരു അതിനെ ഉൾക്കൊള്ളുമ്പോഴത്തേക്ക് അതില് എന്താണ് അദ്വൈതത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം വന്നിട്ടുണ്ട്, ഇല്ലെന്നുള്ളതല്ല. അദ്വൈതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ശൈവ അദ്വൈതത്തിന്റെ ഭാഗങ്ങൾ അതിൽ വന്നിട്ടുണ്ട്, അതും അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് അദ്വൈതത്തിന്റെ പ്രകടന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒരിക്കലും ശരിയാവും. ഇനിയിപ്പോ വാസിഷ്ഠത്തെ എടുത്തു കഴിഞ്ഞാൽ തന്നെ യോഗ വാസിഷ്ഠം ശങ്കരാചാര്യന്റെ അദ്വൈതത്തിന്റെ പ്രകടനമല്ല അത്. കാരണം ശങ്കരാചാര്യർ ഒരിടത്തും പറയാത്തെയാണ് വരൻ മരിയാൻ മരിഷൻ എന്നൊക്കെ പറയുന്ന കാര്യം, ശങ്കരാചാര്യരോടത്തും പറയത്തില്ല. വാസിഷ്ഠത്തിലുള്ളത് അതാണ് ദർശനമാലയിലും വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇതെങ്ങനെ അദ്വൈതത്തിന്റെ ഒരു പ്രകരണമാവും? അദ്വൈതത്തിന്റെ പ്രകരണമല്ല. അപ്പോ ഗുരുവിന്റേതായ ഒരു ശൈലിയിൽ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ട് അവതരിപ്പിക്കുന്നതാണ്. പൂർണമായി ഇത് വാസിഷ്ഠമാണെന്ന് വെച്ചല്ല, പക്ഷെ വാസിഷ്ഠത്തിന്റെ ഒരു സ്വാധീനം ഇതിനകത്തുണ്ടെന്നേ പറയാൻ പറ്റൂ. ഇതൊക്കെ ഗുരുവിന്റെ തന്നെ ഒരു ശൈലിയാണ്. അദ്വൈതം എന്ന് പറയുന്ന അതിന്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ തന്നെയും ഗുരു എല്ലാ കാര്യങ്ങളും ഗുരുവിന് ഗുരുവിന്റേതായ ഒരു ശൈലിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് വെറും ഒരു അനുകരണമല്ല. അതുകൊണ്ടാണ് ഈ ശാസ്ത്ര സാറൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഈ വ്യാഖ്യാനമേ ആ എഴുതിയിരിക്കുന്ന അദ്വൈത പ്രകരണമാണ്, അതൊന്നും ഇതിന് ചേരത്തില്ല. ഇതിൽ പറയുന്ന ഓരോ അധ്യായങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോ ദർശനം മാല എന്ന് പറയുന്ന ഓരോ ദർശനങ്ങൾ, അത് നമുക്ക് എല്ലായിടത്തും അതുപോലെ തന്നെ വാസിഷ്ഠത്തിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയൊന്നും വാസിഷ്ഠത്തിൽ കാണത്തില്ല. പക്ഷെ മൊത്തത്തിൽ ഒരു സ്വാധീനം അതൊരു അതിന്റെ ഉണ്ട് എന്നാൽ ഗുരുവിന്റെ ഒരു തനത് ശൈലി തന്നെ പറയേണ്ടി വരും. ഗുരുവിന്റേതായ ഒരു ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് ആത്മോദ്ദേശമനുസരിച്ച് ദർശനമാകാറുണ്ട്. ആത്മബോധം പേരിലാണെന്ന് അറിയപ്പെട്ടത്. പിന്നീട് ആത്മബോധ ശതകം എന്ന് പേര് വന്നു. ഇതിൽ ഈ മതത്തെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ടല്ലോ, ഈ ടൈറ്റിൽ നോക്കിയിട്ടായിരിക്കും പ്രകടനഗ്രന്ഥം എഴുതി. ടൈറ്റിലിന്റെ ആത്മോദ്ദേശത്തിന്റെ ടൈറ്റിൽ ഒരു പ്രകടനഗ്രന്ഥമായിട്ട് കണ്ടിട്ട് എന്തിനാ പ്രകൃതം എഴുതണം? വായിച്ചു പോകണ്ടേ? ടൈറ്റിൽ കണ്ടിട്ടാണ് വയ്ക്കാൻ. ഇത് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരുദേവനെ ഈ നാല് കാര്യങ്ങളും അധികാരിയും പ്രയോജനവും വിഷയവും ഒക്കെ ആ ഒറ്റ ശ്ലോകത്തിൽ തന്നെ എഴുതുന്നുണ്ട്. ഇതൊരു സമ്പൂർണ്ണ കൃതിയാണ്. ഇതൊരു സമ്പൂർണ്ണ കൃതിയാണ്. അതിന് ഈ പ്രകരണം അദ്വൈത സിദ്ധാന്തങ്ങളാണല്ലോ കൂടുതൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിലായി ഇതിന് മതം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതേ പറഞ്ഞത് അദ്വൈത പ്രകരണം അല്ലെന്ന്. പ്രായോഗികമായിട്ടുള്ള പ്രയോഗങ്ങളാണ് അതിനെക്കുറിച്ച് സ്കൂളിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. കൂടുതലും ചർച്ച ചെയ്യുന്നതാണല്ലോ അദ്വൈത മതകലഹം പാടില്ല എന്നുള്ള ആശയമാണ് ഇതിൽ കൊണ്ടുവരുന്നത്. അതേ സമചി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് എടുക്കുന്ന പള്ളിയച്ചന്മാര് ശ്രീനാരായണ ഗുരുവിനെ മത്തോമായുടെ ഹെഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഡോക്ടറേറ്റ് അയാൾ പണ്ടൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നോട് സംസാരിച്ച്. അമ്മമാർക്കിപ്പൊ പിടിച്ചിരിക്കണം. അത് ഇതുള്ളത് കൊണ്ടാണ് ഒന്നല്ല. ഇപ്പൊ ആത്മഹത്യ എത്ര പേരുടെ ഇതിന്റെ സീക്രട്ട് ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇറ്റലിയിൽ പോയി കഴിഞ്ഞാൽ അവര് അക്സെപ്റ്റ് ചെയ്യാൻ ഇവരുമാർക്ക് ഇത് പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വേണം. അതല്ലേ അതിന്റെ ഒരു പ്രത്യേകത. ഏതെങ്കിലും ഒരു അദ്വൈത ഗ്രന്ഥത്തിൽ മതത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്? പരോപകാരം പോലെയുള്ള കാര്യങ്ങൾ, പരോപകാരമൊക്കെ കുറെയൊക്കെ ഉണ്ടെന്ന് പറയാം, കുറച്ചൊക്കെ. എന്നാലും എന്താണ് അതിൽ ഏറ്റവും പ്രത്യക്ഷ വിശേഷിക്കുന്ന മതം തന്നെ. ചിലത് മലയാളത്തിന്റെ ഗീത എന്നൊക്കെ പറയുന്നു. ഡോക്ടറേറ്റ് എടുക്കുന്നതുമല്ല അത്രയും ദൈവോ ഉപനിഷത്ത്, അതെ ഉപനിഷത്ത് വേറെ ജീവിതം പറഞ്ഞാൽ പോലെ അവന് എന്തെങ്കിലും അവന്റേതായ ഒന്ന് കണ്ടുപിടിക്കണം. ആ ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ദൈവോപനിഷത്ത് അവന് ഉപനിഷത്ത് എന്താന്ന് പറഞ്ഞോട ദൈവദർവം എന്താണെന്ന് അറിയണം. അപ്പൊ ദൈവോപനിഷം അത് അതിന്റെ അടിസ്ഥാന കാര്യം എന്തെന്നറിയാമോ? എന്താണ് അതൊന്നുമല്ല, താനൊരു അധകൃതനാണെന്നുള്ള മനസ്സിരിക്കുന്നോണ്ടാണ്. കാരണം ഈ ഉപനിഷത്ത് എന്നൊക്കെ പറയുന്ന എന്തോ കൂടിയ സാധനമാണ്, നമ്മൾ അതിനൊപ്പം എത്തിയാലേ നമ്മൾ വലുതാകത്തുള്ളൂ. ഇതെന്താണെന്ന് മനസ്സിലായിട്ട് ഉപനിഷത്ത് ഉപ്പ നീ സത്യെന്നുള്ളത് ഈ പൊരുടെ വെച്ച് ഇവർക്ക് അറിയത്തില്ല ഇതെന്താണ്. എന്നിട്ട് ചുമ്മാ കൂട്ടിച്ചേർത്തില്ല, അപ്പൊ അറിയത്തില്ല, ഗ്രൂപ്പ് അറിയത്തില്ല. സ്വാമി ഏത് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അവളിങ്ങനെ പറഞ്ഞു വരും ബുദ്ധനെ പോലെ ക്രിസ്തുവിനെ പോലെ നബിയെ പോലെ ഒരു സ്വാമിജി നബിയെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കണം കുളിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 12 ഭാര്യമാര് ഔദ്യോഗികമായിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് റേപ്പ് ചെയ്ത ഒരു 10-15 ഇതെല്ലാം കൂടെ ചേർന്ന് ഇതാണ് നവിയെ പോലെ എന്ന് പറയുന്നത്. കൃഷ്ണൻ എപ്പോഴും പറയുന്നുള്ളു എപ്പോഴും ഞാൻ സാക്ഷി എന്തിനു സ്വാമി വേറെ ശരി നവി വിട്ടുകളാം. അല്ല കൃഷ്ണൻ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? കൃഷ്ണനെ പോലെയാണോ? അതുപോലെ തന്നെ ക്രിസ്തുവിനാണെങ്കിൽ മന്ത്രവാളിയത്തിനോട് നേരിയോടും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതുപോട്ടെ, ക്രിസ്തുവിനെ പിന്നെ ക്ഷമിക്കാം. എന്താ ഒന്നുമില്ലെങ്കിലും പറഞ്ഞ ഉപദേശത്തിലൊക്കെ കുറച്ച് എന്താണോ ഒരു നീതിയുണ്ട്. ഇത് കൃഷ്ണനെ പോലെയെന്നോ അല്ലെങ്കിൽ എന്താണ് നബിയെ പോലെ എന്നൊക്കെ ഗുരുവിനെ കുറിച്ച് പറയുന്നത് ശുദ്ധ വിവരക്കേടാണ്, അത് പറയാൻ പാടില്ല. ബുദ്ധനെ പോലെ എന്ന് പറഞ്ഞോട്ട് കുഴപ്പമില്ല, കാരണം ബുദ്ധനും ഭാര്യ ഉപേക്ഷിച്ചു പോയി, ഗുരുവും ഭാര്യ ഉപേക്ഷിച്ചു പോയി. നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബുദ്ധനും അംശയെ കുറിച്ച് പറഞ്ഞു, ഗുരു അംശയെ കുറിച്ച് പറഞ്ഞു, അത് പറഞ്ഞോട്ടെ. ബുദ്ധനെ പോലെ എന്ന് പറഞ്ഞോട്ടു, ശങ്കരനെ പോലെ പറയുന്നില്ല. ശങ്കരനെ പോലെ അതും പറയേണ്ട കാര്യമില്ല. ശങ്കരനെ പോലെ എന്നിങ്ങനെ പറയാൻ പറ്റും? അതൊരിക്കലും പറയാൻ പറ്റില്ലോ. ബുദ്ധനെ പോലെ എന്ന് പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ സ്വാമിജി ഗുരുവിനെ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഗുരുവിനെ ഇത് കമ്പയർ ചെയ്യുന്നുണ്ട്. ആർക്കാരും അത് മറ്റൊരു കാര്യം. ഇത് ഗുരുവിനെ നമസ്കരിക്കുന്നത് ഹിന്ദു സന്യാസിയാണ് കെ പി രാമനുണ്ണി എഴുതി മാതൃസ്വാമി പ്രസിദ്ധീകരിച്ചപ്പോ രക്ഷാൻ സ്വാമി ഇത് തന്നെ ഇടണം. സാഹിത്യ സമ്മേളനത്തിൽ ഉറപ്പായിട്ട് വരണം. ഞാൻ പറഞ്ഞ ഇതെങ്ങനെ ശരിയാവുന്നത്? ഇതാണ് ഗുരു യഥാർത്ഥ ഹിന്ദു സന്യാസിയാണ്. ഇതിപ്പോ പറയുന്ന എന്താണെന്നറിയാമോ? പത്മശ്രീ കിട്ടാൻ വേണ്ടി സത്യാസ്വാമി വെറുതെ സത്യാസ്വാമിക്ക് അറിയാതല്ല സംഗതി അതൊന്നും അല്ലാതെ അറിയാം. അറിയാൻ വയ്യാത്തോണ്ടല്ല. സ്വകാര്യ വഴി ചോദിച്ചാൽ എന്നോട് പറയും. ഞാൻ പിടിച്ചേർത്തിട്ട് സ്വാമി ഇതാണോ? അല്ലാതെ പിന്നെ എന്നോട് പറയത്തില്ല, തർക്കിക്കത്തില്ല. പക്ഷെ അതങ്ങനെ പറയുന്നതാണ് സ്വാമിയുടെ ഒരു ജീവിത അഭിലാഷമാണ്. എന്താണ് അവസാനം വെടിവെക്കണം. അത് പത്മശ്രീ കിട്ടാതെ ഒരു വഴിയില്ല. അതിനുവേണ്ടിട്ട് മരിക്കും വെടിയില്ല. എല്ലാവർക്കും കിട്ടത്തില്ല. അതൊന്നുമില്ല. അങ്ങനെയൊന്നും ആർക്കും വന്ന പിന്നെ ഈ ആൾക്കാരും എല്ലാരും പിടിവെക്കില്ല. ആൾക്കാരും 6500 ഇല്ലാത്തവരാ എന്തായി പറയുന്നത്? ജനങ്ങളോടും പിടിവെപ്പിക്കത്തില്ല. നോക്ക്, അങ്ങനെയാണെങ്കിൽ നാട്ടുകാരൻ മുഴുവൻ ചെയ്യത്തില്ലേ? എന്താ ഈ പറയുന്നത്? ആരും ചെയ്യാത്ത എന്താ? വെറുതെ അബദ്ധം പറയാതെ. അതിന് പ്രത്യേക ഇതായിരിക്കും. ഗവൺമെന്റ് ഒന്നുകിൽ ഇത് വേണം, പുരസ്കാരം വേണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡർ വേണം, ഗവൺമെന്റ് തീരുമാനിക്കണം. ഇതൊന്നും ഇല്ലെങ്കിലും അത് ചെയ്യാൻ പറ്റും, അല്ലാതെ നടക്കില്ല. അത് ഗവൺമെന്റ് ഓർഡറുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ആളായിരിക്കും, ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് അതുകൊണ്ട് ആ പറയുന്നതിന്റെ അർത്ഥമില്ല. എന്താണ് ഇത്തരം താരതമ്യങ്ങൾ? നബിയോട് താരതമ്യപ്പെടുത്തുക, ശങ്കരാചാര്യരോടും താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഗുരുവിനെ ഗുരുവായിട്ട് തന്നെ കണ്ടാൽ മതി. സ്വാമി പറഞ്ഞാല് ഗുരു യൂണിക്കാണ്. അപ്പൊ ഒരു യൂണിക് പേഴ്സണാലിറ്റി എന്നുള്ളതിനേക്ക് വേറെ ആളോട് താരതമ്യപ്പെടുത്തിയിട്ട് അവരോടൊപ്പം ഒന്നോ അവരെക്കാൾ മേലെയെന്നോ അതിനേക്കാൾ താഴെയെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഗുരു ഗുരുവാണ്. ഗുരുവിന് ഗുരുവിന്റേതായ അപൂർവമായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഗുരുവിനെ ഗുരുവായി മാത്രം കണ്ടാൽ മതി. ഒരു കമ്പാരിസന്റെ യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് സാധിക്കാനും അതൊന്നും അർത്ഥമില്ല. പിന്നെ ആശാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണോ ആശാൻ എഴുതി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാ എന്താണോ ശങ്കരാചാര്യരുടെ ബുദ്ധിയും പിന്നെ ബുദ്ധന്റെ അഹിംസയും, അല്ലെങ്കിൽ അതിനെ കൂടുതലാണ് അതിബുദ്ധകരണയ, കരണം കൊണ്ട് ബുദ്ധനെയും അതിജീവിച്ച ആളാണ് അതിനേക്കാളും, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു അർത്ഥവാദം, ആ ഒരു ക്വാളിറ്റിയെ എടുത്ത് കാണിക്കാൻ വേണ്ടി ബുദ്ധനേക്കാളും കരുണയുള്ള ആളായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ നമ്മള് ഈ പബ്ലിക് സ്പീച്ച് വന്നിട്ട് ഇതുപോലെ പറയുന്നത്, പിന്നെ ഹിന്ദു സന്യാസി എന്ന് പറയുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഗുരുവിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിരിക്കുമ്പോൾ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാന്ന് വെച്ചാൽ അതൊരു കോൺട്രവേഴ്സിലാവും. അപ്പൊ അത് പറയാതിരിക്കുന്നതല്ല, നമ്മൾ അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഗുരു ശരിയാണ്, ഹിന്ദുമതത്തിന്റെ ആശയങ്ങളെ ഗുരു ഉൾക്കൊണ്ടിട്ടുണ്ട്, ആചാരങ്ങളെ ഗുരു പാലിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങുന്നതല്ല, അങ്ങനെ ഒതുങ്ങുന്നില്ല. അതുമല്ല, ഇന്നിപ്പോ ഒരു വലിയ അബദ്ധം വരുന്നത്, ഇന്ന് എന്താണ് ഹിന്ദുത്വ പൊളിറ്റിക്സാണ് എന്നുള്ളത്. മതം എന്നുള്ളതിനപ്പുറമേ അതൊരു പൊളിറ്റിക്സാണ്. അപ്പോ ഹിന്ദുമതം എന്ന് പറയുമ്പോഴത്തേക്ക് ഹിന്ദുത്വ പൊളിറ്റിക്സായിട്ട് ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കും. അത് വലിയ ഇതാവും. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ റിലിജിയനാണ്, അല്ലാതെ കേവലം ഒരു മതമല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഈ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മനസ്സിലാക്കാത്ത വെറുതെ നമ്മളിങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോഴത്തേക്ക് അത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് ഹിന്ദുത്വവുമായിട്ട് അതൊരു പൊളിറ്റിക്സ് ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഗുരുവിനെ പറയുക എന്ന് പറയുന്നത് അതൊരബദ്ധമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് അങ്ങനെ ഒരു കോൺട്രവേഴ്സി ചെയ്ത് വിവാദത്തിൽ കൊണ്ട് ഗുരുവിനെ ചാടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യം തോന്നുന്നു. അത് പറയാതിരിക്കുന്നതാണ്. അപ്പോ ആൾക്കാർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് പല ആചാരങ്ങളും ഹിന്ദു പിന്നെ അതിനെ ഹൈന്ദവെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും പലതും ഗുരു പിന്തുടർന്നു. പക്ഷെ അത് പൊളിറ്റിക്കൽ ഹിന്ദുയിസം പിന്തുടർന്ന ആളല്ല. അതൊക്കെ ശരിയാണല്ലോ, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇന്ന് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ്. അപ്പൊ അതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന ഏറ്റവും അടിസ്ഥാനപരമായി വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പരമത വിദ്വേഷമാണ്. പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിന്റെ പ്രത്യേകത എന്താണ്? പരമത വിദ്വേഷമാണ്. അപ്പോ ഗുരുവിനെ അതിൽ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗുരു ഇതുമാണെന്ന് പറയേണ്ടി, എന്താണ് പരമത വിദ്വേഷമുള്ള ഒരാളാണെന്ന് പറയേണ്ടി വരും. അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഇനി പറയുന്ന ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു, പിന്നെ സ്തോത്രകൃതികൾ എഴുതി, പിന്നെ ദേവതകളെയൊക്കെ ആരാധിച്ചു. ഈ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് ക്ഷേത്രപ്രതിഷ്ഠയ്ക്കും പിന്നെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുക. നമ്മുടെ പിന്നെ ഈ ദേവതകളെയൊക്കെ ആരാധിക്കുക. അപ്പോ ഈ ക്ഷേത്ര പ്രതിഷ്ഠകളിലോ ഈ ദേവത ആരാധനയിലോ ഒരിടത്തും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിലോ നമ്മുടെ പുരാണങ്ങളിലോ ഒരിടത്തും തന്നെ ഇത് ഹൈന്ദവ ആചാരമെന്ന് പറയുന്നില്ല, ഇത് ഹിന്ദുക്കളുടെ ആചാരമെന്ന് പറയുന്നില്ല. മനസ്സിലായോ? ഇതിനങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്ന ഏതെങ്കിലും പുരാണത്തിൽ എഴുതിയിട്ടുണ്ടോ ഇത് ഹിന്ദുക്കളുടെ ആചാരമാണെന്ന്? ഒന്നുമില്ല. ക്ഷേത്ര പ്രതിഷ്ഠ ഹൈന്ദവ ഹിന്ദുത്വത്തിന്റെ പ്രതിഷ്ഠയാണെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? കാരണം ഈ ഹിന്ദുത്വം എന്ന് പറയുന്നവര് ആശയം വന്നിട്ട് ഒരു 10-200 വർഷത്തിനകമേ ഉള്ളൂ ഹിന്ദുത്വം വന്നിട്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതല്ല, 100-200 വർഷമായിട്ടുള്ളൂ അതിനൊരു പ്രചാരം വന്നിട്ട്. പക്ഷെ ഈ പറയുന്ന ദേവതാ ആരാധനകളും പിന്നെ ഈ പ്രതിഷ്ഠകളും ഒക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അപ്പോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവത ആരാധന, ദേവതാ സ്തുതി ഇത്തരം കാര്യങ്ങളെ ഹിന്ദുത്വമായിട്ട് മാറ്റിയതാണ് പൊളിറ്റിക്കൽ ഹിന്ദുയിസം. അപ്പോ ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ നേരെ പോകുന്ന അവിടത്തേക്കാണ് പോകുന്നത്, പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിലേക്കാണ്. അതായിട്ട് ഗുരുവിനെ സ്വീകരിച്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന എന്താണ്, അവിടെ പരമത വിദ്വേഷം വരും. ഗുരു അതിനോട് യോജിക്കുന്ന ആളല്ല ഒരു കാരണവശാലും. അപ്പൊ പിന്നെ ഒരു ഹിന്ദു എന്ന് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇപ്പോ ദേവത ആരാധനകളെ കുറിച്ച് പറയുന്നു, രാമായണത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, അവിടെയൊക്കെ ഈ ദേവത ആരാധനകളുണ്ട്, ശിവന്റെയും വിഷ്ണുവിന്റെയും ഒക്കെ ആരാധനകളും മറ്റൊക്കെ ഉണ്ട്. അവിടെ ഒരിടത്തും അത് ഹൈന്ദവ ആരാധന എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു പദമേ വരുന്നില്ല. എത്രയോ പുരാണങ്ങളുടെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, വിഷ്ണു പുരാണമുണ്ട്, വിഷ്ണുവിനെ ആരാധിക്കും. വിഷ്ണു പുരാണത്തിൽ എവിടെയെങ്കിലും ഇത് ഹിന്ദു ആരാധനയാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരം ആരാധനകളൊക്കെ ഹിന്ദു ആക്കിയത് ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസം വന്നതിന് ശേഷമാണ്. അതിന് ഒരു പിന്നെ ഇത് വരുന്നത് ശരിക്കും മുസ്ലിങ്ങള് ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം, അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്ത്യാനികളൊക്കെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വരുന്നത്. അത് പിന്നീട് വളർന്ന് പൊളിറ്റിക്കൽ ഹിന്ദുയിസമായി മാറി. അതിന് ഗുരുവേനെ കൊണ്ടുവന്ന് ബന്ധിക്കേണ്ട യാതൊരു കാര്യമില്ല. അക്കാരണം കൊണ്ടാണ് ഗുരുവിനെ എന്താണ് ഒരു ഹിന്ദു ഗുരു എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ലാതെ ഗുരു ദേവതകളെ ആരാധിച്ചില്ലെന്നോ ക്ഷേത്രം പ്രതിഷ്ഠിച്ചില്ലെന്നോ ഇല്ലെന്നല്ല. ഗുരു ദേവതകളെ ആരാധിച്ചു, ക്ഷേത്രം പ്രതിഷ്ഠിച്ചു, പക്ഷെ അതൊന്നും പൊളിറ്റിക്കൽ ഹിന്ദുയിസം അല്ല. പാരമ്പര്യമായി വന്നിരുന്ന ഈ കാര്യങ്ങള് ഇവിടെ ആരാധിച്ചിരുന്നു. പിന്നെ ഹിന്ദു എന്നുള്ള പദം ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത് ഗുരു അത് എപ്പോഴാണോ ഈ ഗുരു ഹിന്ദു എന്നുള്ള പദം ഉപയോഗിച്ചത് അന്ന് പൊളിറ്റിക്കൽ ഹിന്ദുയിസം ഇല്ല. അതുകൂടെയുണ്ട്, ഇവര് ഒളിന്ന് വന്നതുകൊണ്ട് ക്രിസ്ത്യൻ ഇവിടെയുള്ള ആൾക്കാരെ അതിനു വേണ്ടിയിട്ട്. അത് അന്ന് വളരെ പിൽക്കാലത്താണ് അങ്ങനെ വന്നത്. ആ ഹിന്ദുയിസം ഒക്കെ വരുന്നത് സവർക്കറുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനോട് ആ കാലഘട്ടത്തിലൊക്കെ വരുന്നത്. ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് പൊളിറ്റിക്കലായി മാറ്റുന്നത്. അപ്പോ അതിനെ കൊണ്ടുവന്ന് ഗുരുവിനെ ചേർത്ത് കഴിഞ്ഞാൽ വരുന്നത് ഗുരുവിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആൾക്കാർ മനസ്സിലാകാതെ ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി പറഞ്ഞത് എന്താണ്, വൈദിക ധർമ്മം എന്നാ പറഞ്ഞത്, ഹിന്ദു എന്നല്ല പറഞ്ഞത്, വൈദിക ധർമ്മം അങ്ങനെയാ പറഞ്ഞത്. ദയാനന്ദ സരസ്വതി എതിർത്തവർ പറഞ്ഞത് സനാതന ധർമ്മം എന്നാ, അവര് ഹിന്ദു എന്നല്ല പറഞ്ഞത്. അപ്പൊ അന്ന് രണ്ടായി പിരിഞ്ഞ ഇന്ത്യയിൽ, ഒന്ന് സനാതന ധർമ്മവും വൈദിക ധർമ്മവും. അത് കഴിഞ്ഞാണ് ഹിന്ദുത്വത്തിന് പ്രാബല്യം വരുന്നത്, അത് പൊളിറ്റിക്കലായി വരുന്നത്. അതിവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഇസ്ലാം മുസ്ലിങ്ങൾക്കും എതിരായി വന്ന അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നാണ് ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസം. അതിന്റെ അടിസ്ഥാനം തന്നെ പരമത വിദ്വേഷമാണ്, പരമത വിദ്വേഷത്തിൽ നിന്നുണ്ടായതാണ്. അത് ഗുരുവാണെന്ന് പറയുന്നത്, ഗുരു അതിന്റെ ആളാണെന്ന് അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പൊളിറ്റിക്കൽ ഹിന്ദുയിസം അല്ലാത്ത ഒരു ഹിന്ദുയിസമേ ഇവിടെ ഇല്ല, അങ്ങനെ ഒന്നില്ല ഇവിടെ. അപ്പൊ അതിന് ഗുരുവിനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അറേബ്യൻ കൺട്രീസിലെല്ലാം ഇന്ത്യക്കാരെല്ലാം പറയുന്നത് ഇന്ദ്. അത് ഇന്ദെന്ന് പറയുന്നത് അറേബ്യൻ കൺട്രിയിൽ മാത്രമല്ല, എന്താണ് നബിയുടെ കാലത്ത് തന്നെ, നബിയുടെ കാലത്ത് തന്നെ ഇന്ദെന്നുള്ള പദം, അത് ഈ പേർഷ്യൻ ഭാഷയിലും മറ്റും ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഇന്ദ് എന്നുള്ള ശബ്ദത്തിൽ ഉപയോഗിച്ചിരുന്നു. അത് ഹിന്ദുസ്ഥാൻ, ഇന്ദു ഈ പ്രദേശത്തിന് കൊടുത്ത ഒരു പേരാണ്. ആ ഹിന്ദുക്കുഷ് എന്നൊക്കെ പറയുന്ന പോലെ ഈ പ്രദേശത്തിന് കൊടുത്ത ഒരു പേരാണ്. അത് പ്രത്യേകിച്ച് ഒരു മതത്തിന് കൊടുത്ത പേരല്ല, ഈ പ്രദേശത്തിന് അന്ന് കൊടുത്ത പേരാണ്. കാരണം ഈ ഈ നബി എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. കാരണം അന്ന് ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമില്ല, പക്ഷെ ഇന്ദെന്ന് പറയുന്ന ദേശമുണ്ടായിരുന്നു. ക്രമേണ അത് മാറി മാറി വന്ന് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തതാണ്. അതൊരു പൊളിറ്റിക്കൽ ആവശ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പരമത വിദ്വേഷമായതുകൊണ്ട് ഗുരു പറഞ്ഞിരിക്കുന്നതുമായിട്ട് എങ്ങനെ യോജിക്കും? ഒരിക്കലും യോജിക്കത്തില്ല. നബി തന്നെ ഇന്ദെന്നുള്ള ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ദ് അവിടെ പോയി അവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നവര് അന്ന് എന്താണ് ഉർദുവും പേർഷ്യനും അറബും എല്ലാം കൂടെ ചേർന്ന ഒരു ഭാഷയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലോ രാമായണത്തിലോ പ്രാചീനമായ ഒന്നിനും തന്നെ ഹിന്ദു എന്ന് പറയുന്ന ശബ്ദമേ ഇല്ല. പിന്നെ അടുത്ത കാലത്തുണ്ടായ ഏതോ പുസ്തകത്തിലൊക്കെയാണ് ഹിന്ദുസ്ഥാനം പ്രത്യക്ഷത എന്നൊക്കെ ഉള്ളത്. പഴയ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. അപ്പോ അത് ഇപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വരുന്ന പ്രശ്നം എന്താണ്? അത് പൊളിറ്റിക്കൽ ഹിന്ദുവിസമായി മാറിയപ്പോ അതിന്റെ അടിസ്ഥാനപരമായി പരമത വിദ്വേഷം വരുന്നു. അത് ഗുരു സ്വീകരിക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഹിന്ദു എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ല, ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രത്യേക ദോഷമൊന്നും വരാൻ പോകുന്നില്ല. ഒരു 100-200 വർഷത്തെ ആയുസ്സുള്ള ഒന്നിലേക്ക് ഗുരു 100-കണക്കിന് വർഷം പഴക്കമുള്ള ദേവതാരാധനയും പ്രതിഷ്ഠയും ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഗുരുവിനെ കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ ഹിന്ദുവിസത്തിൽ എങ്ങനെ കെട്ടിയിടുന്നു? അത് ശരിയാവില്ല. അവിടെയാണ് പ്രശ്നം. നോർത്ത് ഇന്ത്യൻസ് കേരളത്തിലുള്ള പറയുന്നത് മലബാറി. ആ, മലബാറികളെന്ന് പറയും. മലബാറി എന്താ പറയുന്നത്? അത് ബ്രിട്ടീഷുകാർ കൂടെ വന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, ഒരു മലബാർ ഡിവിഷൻ കൂടെ ഉണ്ടാക്കി, തലശ്ശേരി ചെന്നൈ ഇതെല്ലാം കൂടെ ചേർത്ത്. ആ മലബാർ എന്ന് പറയുന്നത് പിന്നെ അവരുടെ രേഖകളിലൊക്കെ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള എല്ലാവരെയും ചേർത്ത് മലബാറി എന്ന് പറയാൻ തുടങ്ങി. വടക്കേന്ത്യ ചെന്ന മലയാളികളെ മദ്രാസിന്നും വിളിക്കും. കാരണം ബ്രിട്ടീഷുകാരുടെ ആ വിഭജനങ്ങൾ കൊണ്ടുവന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഒരിക്കലും യോജിക്കില്ല ഗുരുവിന്. ഈ ഹിന്ദു എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, പക്ഷെ ഗുരുവിനത് യോജിക്കില്ല. എല്ലാ മതക്കാരും ആദ്യത്തില്ലല്ലേ ഗുരുദേവൻ? എല്ലാ മതക്കാരും, മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാ ഹിന്ദുവായിട്ട് തന്നെ ഗുരുദേവനെ കാണുന്നത്. അല്ല, അവര് ഗുരുവിനെ അങ്ങനെ കാണുമ്പോൾ അത് പൊളിറ്റിക്കൽ ഹിന്ദു ആയിട്ടല്ല കാണുന്നു, അതാണ് അതിന്റെ വ്യത്യാസം. ഇന്ന് ഹിന്ദു എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഹിന്ദു ആണ്, അത് രണ്ട് രണ്ടാണ്. ഗുരുവിനെ മറ്റ് മതക്കാർ, അതിപ്പോ എല്ലാ മതക്കാരും എന്താണ് ഗുരുവിനെ ഹിന്ദു ആയിട്ട് മാത്രമാണ് കാണുന്നത്, ഈഴവനായിട്ടും കാണുകയാണ്. അതുകൊണ്ട് ഗുരു ഈഴവനാണ്. പിന്നെ ഞാൻ ഇപ്പൊ മോസ്കിൽ പോയില്ലേ, അവിടെ ഒരു ഡോക്ടറെ അത് തന്നെ. അപ്പൊ അത് ആൾക്കാർ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ വരാനുണ്ടായ ഒരു കാരണം എന്താണ്, ഗുരു ഇങ്ങനെയുള്ള ആശയങ്ങൾ പറഞ്ഞിട്ട് എന്താണ് അത് ഈ ഒരു ജാതിയിൽ അത് ഉൾക്കൊണ്ട് നിൽക്കുകയും പിന്നെ അതിന് പുറത്തേക്ക് പ്രചാരം കിട്ടാതെ വരികയും പിന്നെ മറ്റുള്ളവർ ഗുരുവിനെ തിരസ്കരിക്കുക, ഇത് രണ്ട് സംഭവിക്കുന്നുണ്ട്. ഒന്നെന്താണ്, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മുസ്ലിം അവന്റെ മതത്തിൽ അങ്ങനെ വിശ്വസിച്ച് ആചാരങ്ങളിൽ പോകുന്നവൻ വന്നിട്ട് ഗുരുവിനെ സ്വീകരിക്കില്ലല്ലോ. അപ്പോ അവിടെ ഒരു ബഹിഷ്കരണമുണ്ട്. പിന്നെ ഹിന്ദുക്കളിൽ തന്നെ വിവിധ ജാതിയിൽപ്പെട്ടവർ ഗുരു ഒരു പ്രത്യേക ജാതിയെ ജനിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഗുരുവിനെ ബഹിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ അവർ ഗുരുവിനെ സ്വീകരിക്കും. അപ്പൊ ഗുരുവിനെ നേരിടുന്ന ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു ഭാഗത്തുണ്ട്, അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, ഇപ്പൊ ഗുരു ഇങ്ങനെയുള്ള ഒരു ആശയങ്ങൾ പറയുമ്പോൾ എന്താണ് ഗുരുവിന്റെ ഈ ആശയങ്ങളെയൊക്കെ ഗുരുവിന്റെ ജാതി നോക്കിയിട്ട് പിന്നെ നമ്മുടെ ജാതി ആയതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാമെന്നുള്ള വിശാല മനോഭാവത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഗുരുവിന്റെ അനുയായികളായിരിക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നം. ഗുരു ഇത് നേരത്തെ കണ്ടിരുന്നു. കാരണം ഇപ്പൊ ഈ എസ് എൻ ഡി പി ഒക്കെ സ്ഥാപിക്കുമ്പോൾ അന്ന് ഈഴവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ പിന്നീട് ഗുരു പറഞ്ഞ എന്താണ്, ഇതിനെ എല്ലാവരും ഉൾക്കൊള്ളണം, എസ് എൻ ഡി പി തന്നെ എല്ലാവരും ഉൾക്കൊണ്ട് വളരണമെന്ന് പറഞ്ഞു. പക്ഷെ അത് എസ് എൻ ഡി പി അത് പറ്റിയില്ല. പറ്റാത്ത കാരണം എന്താണ്, കൈവിട്ടു പോകുന്നു, ജാതിയല്ല. കാരണം ഇപ്പൊ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഇതില് പുറമെയുള്ള ആൾക്കാരെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവര് അവസാനം ഭൂരിപക്ഷമായിട്ട് ഈ ഇപ്പൊ ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇതിന്റെ അധികാരം പിടിച്ചെടുത്താൻ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഉൾഭയം, കാരണം ഒന്ന് ജാതീയമായ വേർതിരിവ് ഇത്രയും രൂക്ഷമായിരിക്കുമ്പോ പിന്നെ അതൊക്കെ സ്വാഭാവികമാണ്. അന്നത്തെ സാമൂഹികമായ ഉൾപിരിവുകളും വൈരുദ്ധ്യങ്ങളും വിദ്വേഷങ്ങളും കൊണ്ട് ഇതിങ്ങനെ ആയിപ്പോയതാണ്. അതിന് പ്രത്യേകിച്ച് ആരും കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇത് മറ്റ് ജാതിക്കാർ ഇങ്ങനെ ആക്കി അല്ലെങ്കിൽ ഗുരുവിന്റെ അനുയായികൾ ഇങ്ങനെ ആക്കി എന്നൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ സാമൂഹിക ചുറ്റുപാടുകൾ അതായിരുന്നു. മതപരമായ ആൾക്കാരെ ഭിന്നിച്ചു നീക്കുകയും ജനങ്ങൾ തന്നെ എന്താണ് ജാതിയുമായി വളരെ സ്ട്രോങ് ആയി പരസ്പരം പോരടിച്ചു നിൽക്കുമ്പോ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഒരു എന്താണ് അബ്സ്ട്രാക്ട് ഐഡിയ ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ലാതെ അത് പ്രായോഗികമാകുക എന്ന് പറയുന്നത് അത് ഇന്നും അന്നും പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, പ്രത്യേകിച്ച് അന്നത്തെ സാമൂഹിക സ്ഥിതിയാണ്. അതുകൊണ്ട് ഗുരുവിനെ മറ്റുള്ളവർ ഹിന്ദുവായി കാണുന്നു അല്ലെങ്കിൽ ഗുരുവിനെ ഈഴവനായി കാണുന്നത് കൊണ്ട് ഗുരു സ്വയം അങ്ങനെയാണെന്ന് കരുതാൻ പറ്റില്ല. ഗുരു സ്വയം അങ്ങനെയായിരുന്നില്ല. ഗുരു അത് സ്വയം തന്നെ പ്രഖ്യാപിച്ചു, എനിക്കൊരു ജാതിയും മതവുമായിട്ട് ഒരു ബന്ധുവില്ല. പക്ഷെ മറ്റുള്ളവരങ്ങനെ കാണുന്നുള്ളൂ. അത് ഒരു യാഥാർത്ഥ്യമാണ്, പ്രായോഗികമായ ഒരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ള എല്ലാവരും ഗുരുവിനെ അങ്ങനെ കാണുന്നുള്ളൂ. ഗുരു സ്വയം ഇങ്ങനെ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പൊ ഗുരുവിന്റെ നില വേറെ, സമൂഹം ഗുരുവിനെ കാണുന്ന വേറെ, അങ്ങനെയാണെന്ന് നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. എങ്ങനെ അത് കാലം മാറി, അങ്ങനെ പറയാത്തോണ്ട് മാത്രമല്ല, അങ്ങനെ പറഞ്ഞില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടല്ല. ഒന്ന് പ്രധാനമായിട്ടും എന്താണ്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് തന്നെ, ഇപ്പൊ അമൃതാനന്ദമയിയുടെ സ്വന്തം സമുദായം എന്ന് വെച്ചാൽ വളരെ ദുർബലമായ സമുദായമാണ്. മനസ്സിലായോ? അപ്പൊ ആ സമുദായത്തിന്റെ മാത്രം പിൻബലം കൊണ്ട് അമൃതാനന്ദമയിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഗുരുവിന്റെ സമുദായം എന്ന് പറയുന്ന അന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായമായിരുന്നു. അപ്പൊ ഒരു പ്രബലമായ സമുദായത്തിന്റെ പിൻബലം കിട്ടിയപ്പോ തന്നെ ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം എന്ത് ചെയ്തു? അകന്നു, സാമുദായികമായി അകന്നു. അമൃതാനന്ദമയുടെ പിൻപിൽ നിന്ന് ഒരു ദുർബലമായ സമുദായങ്ങൾ എല്ലാ തരത്തിലും വിദ്യാഭ്യാസപരങ്ങൾ എല്ലാം. അപ്പൊ അങ്ങനെ വന്നപ്പോ അവര് ആ സമുദായത്തിന്റെ ഉദ്ധരണത്തിന് വേണ്ടി അവരൊന്നും ചെയ്തില്ല. അതിന്റെ ആവശ്യമില്ല. കാര്യം ഗുരു പ്രവർത്തിച്ച എവിടെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലല്ലേ. അവര് പ്രവർത്തിക്കുന്ന എവിടെയാണ്? സ്വതന്ത്ര ഇന്ത്യയിലാണ്. ഗുരു പ്രവർത്തിക്കുമ്പോ ഇവിടെ രാഷ്ട്രീയമില്ല, അവര് പ്രവർത്തിക്കുമ്പോ രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഗുരു എന്താണ്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഗുരു ഏതൊക്കെ പ്രശ്നങ്ങളെയാണോ അഭിമുഖീകരിച്ചത്, ഏതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കിയ, അന്ന് അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവിടെ വേറെ ആരുമില്ല. ഒരു ഗവൺമെന്റ് ഇല്ല, ഒരു രാഷ്ട്രീയമില്ല. അപ്പോ പ്രശ്നങ്ങൾ അമൃതാനന്ദമയുടെ കാലത്തും ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്, സർക്കാരുണ്ട്. എന്താണ് ഇപ്പോ എന്തെങ്കിലും ആവശ്യതയെന്നോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഭരണഘടനയൊക്കെ നിലവിൽ വന്നില്ലേ. അപ്പൊ സംഗതി മൊത്തം മാറിയില്ലേ, സാമൂഹ്യ അന്തരീക്ഷം മാറി. അപ്പോ അവര് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത എന്താണ്? ആധ്യാത്മീയമായ കാര്യങ്ങൾ. അപ്പൊ ആധ്യാത്മീയമായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ എന്ത് ചെയ്തു? എല്ലാ ആൾക്കാരും ഒരിടത്തു വന്നു. അവര് സമുദായ കാര്യത്തിലല്ല ശ്രദ്ധിച്ചത്. അതിന്റെ ആവശ്യമില്ലാതെ വന്നു. അതിന് രാഷ്ട്രീയക്കാരും ഭരണവും ഗവൺമെന്റും ഒക്കെ ഉണ്ട്. ഗുരുവിന്റെ കാലം അതായിരുന്നില്ലല്ലോ. ഗുരു ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ അന്നിവിടെ വേറെ ആരാ ഉണ്ടായിരുന്നു? വേറെ ആരും ഉണ്ടായി? ആയിത്തത്തിനെതിരായിട്ടും അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ അനീതിക്കെതിരായിട്ടും ചെയ്യാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, ഒന്നുമില്ല. അപ്പോ അത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടതുകൊണ്ടാണ് ഗുരു ഇങ്ങനെ സാമൂഹികമായി ഒറ്റപ്പെട്ടത്, സാമുദായികമായി, ജാതീയമായി. അവര് കേവല സ്പിരിച്വലായ കാര്യങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് ജാതി ഭേദമില്ലാതെ ഹിന്ദുക്കളുടെ എന്നേ പറയാൻ പറ്റും, ഹിന്ദുക്കളുടെ ഒരു വലിയ പിന്തുണ അവർക്ക് നേടാൻ പറ്റി. അത് പിന്നെ വികസിച്ച് പിന്നെ അവര് വളരെ പ്രായോഗികമായും വളരെ ബുദ്ധിപരമായും, രണ്ടും വേണം, വളരെ പ്രായോഗികമായും ബുദ്ധിപരമായും അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ടായി, വളരെ അഭിവൃദ്ധിയുണ്ടായി. അത് കേവലം കേവലം ഒരു ആത്മീയത കൊണ്ടല്ല, ചാരിറ്റി ഉണ്ടെന്ന് വിചാരിച്ചപ്പോ അമയാൻ സമയം ഒരു ചാരിറ്റി തുടങ്ങി ഇതുപോലെ ആകും? ആകത്തില്ല, ഒരിക്കലും നടക്കില്ല. എന്തുകൊണ്ടാണ്? അത് അവരുടെ ബുദ്ധിപരമായ കഴിവാണ്. ആത്മീയമായ അവരുടെ കാഴ്ചപ്പാടും ബുദ്ധിപരമായ ശേഷി, അത് അത്തരം ബുദ്ധിപരമായ ശേഷിയുള്ളവർക്ക് ഇത്തരം രീതിയിൽ ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ പറ്റും. അത് ബൗദ്ധികമായ ഒരു ശേഷിയാണ്, അതുകൊണ്ട് അവരത്തിനും വളർത്തിയെടുത്തു. അപ്പോ പിന്നെ കാലവും അതിനനുകൂലമായിരുന്നു. അമൃതാനന്ദമയി എന്ന് പറയുന്നത് എന്താണ്? പണ്ട് എന്താണ് നമ്മളെ ഞാൻ ഒക്കെ വിചാരിച്ചിരുന്ന ഇവര് അവിടെ ഇരുന്ന് തുള്ളുന്ന ഒരു എന്താണ് നാട്ടുംപുറത്ത് കയറി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും അടുത്ത് മനസ്സിലാക്കി എന്താണ്? അവരൊരു ജീനിയസ് ആണ്. എന്നുവെച്ചാ അപാരമായ ബൗദ്ധികവും ശേഷിയും സംഘടനാ ശക്തിയും ഒക്കെയുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും വികസിപ്പിക്കാൻ കഴിഞ്ഞത്, അവരുടെ കഴിവുകൊണ്ടാണ്. അതുപോലെ കഴിവുള്ളവർക്ക് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റും. ആ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിനുള്ള അവരുടെ ഡെഡിക്കേഷനും അവരുടെ കഴിവും എന്ന് പറയുന്നത് അത് അംഗീകരിച്ചേ പറ്റും. തുടങ്ങിയതൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷെ ഇന്നിപ്പോ അവരവിടെ നിൽക്കുന്നു. അപ്പൊ അത് ആ കഴിവാണ്, ആ കഴിവിനെ അംഗീകരിക്കും. അതൊക്കെ അന്ന് നമ്മളൊക്കെ ഇവരൊക്കെ വളർന്നു വരുന്ന കാലഘട്ടത്തില് ഇവരെന്തോ ഒരു അഭിപ്രായം കാണിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. എങ്ങനെ അഭിപ്രായം കാണിക്കുന്ന രീതിയിൽ യൂട്യൂബിലൊക്കെ? അല്ല, അതിപ്പോ എന്തായാലും വിമർശനം ഉണ്ടാകുമല്ലോ. ആരെ വിമർശിക്കാത്ത നരേന്ദ്രമോദി വിമർശിക്കുന്നില്ല. 10-15 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചിട്ടും പുള്ളിയെ വിമർശിക്കാതിരിക്കുന്നുണ്ട്. അതുണ്ടാവും. അല്ല, പ്രവർത്തനം വരുമ്പോൾ അതിന് നല്ലൊരു ചീത്ത ഉണ്ടാവും, അതും സ്വാഭാവികമാണ്. എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴേ അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ശത്രുക്കൾ ഉണ്ടാവും, മിത്രങ്ങളും ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ഗുരുവിനെ ആൾക്കാർ വിമർശിച്ചിട്ടില്ലേ, കളിയാക്കിയിട്ടില്ലേ, അത് പിന്നെ ജാതീയമായ വിദ്വേഷങ്ങൾ ഉണ്ടായിട്ടില്ലേ, എല്ലാരും നേരിടുന്ന അതെ. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളെ കേട്ട് കൊണ്ട് തലയിൽ തേങ്ങ അടിച്ചു വന്നു. അത് എന്നുവെച്ചാ ജാതീയ വിദ്വേഷം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് വെറുതെ പറയുന്നു. സ്വാമി അങ്ങനെ പറയത്തില്ല, അതാരോ വെറുതെ പറഞ്ഞുണ്ടാക്കി. ഫംഗ്ഷന് സ്വാമി കേട്ട എന്നെ ക്ഷണിച്ചിട്ടാ ഞാൻ പോയി, ഞാൻ അതിന് പകരം ശിവസുരാം സ്വാമി വിട്ട്. അപ്പൊ ഈ പ്രസംഗം ഇദ്ദേഹത്തെ കേട്ടിട്ട് അവിടെ നിന്നുള്ള ആൾക്കാരോട് അത് പറഞ്ഞല്ലേ ഉള്ളു. ഒരുപക്ഷെ പ്രജ്ഞാനന്ദ സ്വാമി ഒരിക്കലും അങ്ങനെ പറയത്തില്ല, കാരണം പ്രജ്ഞാനന്ദ സ്വാമിയായിട്ട് ഞാൻ ഒരുപാട് പരിചയപ്പെട്ടിട്ടുള്ളതായിരുന്നു. അപ്പൊ സ്വാമിക്ക് അങ്ങനെ ഒരിക്കലും സ്വാമി ഇത് ആരോ ഇങ്ങനെ അടിച്ചു വിട്ടാണ്. എങ്ങനെ വോയിസ് അങ്ങനെ എന്താണെന്നുള്ളത്, പക്ഷെ അത് എഡിറ്റ് ചെയ്തായിരിക്കരുത്, വോയിസ് എഡിറ്റ് ചെയ്ത. ചിലപ്പോ ഇത്തരം ഒരു വിഷയത്തെ കുറിച്ച് സ്വാമി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അല്ല ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞു റെക്കോർഡ് ചെയ്തെന്താണ് തലയിൽ തേങ്ങ അടിച്ചു പോകുന്നു, ഇത് മാത്രം എടുത്തിട്ട് പറയാമല്ലോ ഞാൻ ഇതാണ് ശിവേരി പഠിപ്പിക്കുന്നത്. പറഞ്ഞൂടി ഇത്രയും എടുത്തിട്ട് അല്ല, ഒരാൾക്ക് പ്രചരിപ്പിക്കണമെങ്കിൽ ഈ ഒരു ഇതെടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിക്കാം, വേറെ ചേർത്താ മതി. അപ്പൊ അത് അങ്ങനെ അതിൽ കവിഞ്ഞ് പ്രജ്ഞാനന്ദ സ്വാമി അങ്ങനെ ബോധപൂർവം പറയുന്ന ആളല്ല, കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല. ഗുരുവിനെ കുറിച്ച് വളരെ ബഹുമാനത്തില പുള്ളി സംസാരിച്ചിട്ടുള്ള എപ്പോഴും. അതുകൊണ്ട് മാത്രമല്ല അവരുടെ നിത്യപ്രാർത്ഥനയിൽ ഗുരുവിനെ പിന്നെ എല്ലാ ദിവസവും അവര് എന്താണ് സ്മരിക്കുന്നതിന്റെ. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാത്ത വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്താണെങ്കിലും കൊള്ളാം, എന്താണ് പറഞ്ഞെന്നറിയണോ. അങ്ങനെ ഞാൻ പറയുന്നത് എന്താണ്, എന്റെ പരിചയം വെച്ചുകൊണ്ടും അവിടുത്തെ ഒരു സമ്പ്രദായം വെച്ചുകൊണ്ടും അവര് അങ്ങനെ പറയാനുള്ള ഒരു സാധ്യതയില്ല. ആൾക്കാർക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യും. അതെ അതെ, അതുകൊണ്ട് സ്വാമി ഒരു പക്ഷേ ഈ വിഷയത്തെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞെന്നോ, ഞാനിപ്പോ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വിഷയം ഇത് പരാമർശിച്ചിരിക്കും. അപ്പൊ കണ്ടോ സ്വാമി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ഈ പറഞ്ഞിരിക്കുന്നവൻ ഒരു നായരാണെന്നുള്ള മനസ്സിലേക്ക് കേൾക്കാനിരിക്കുന്നവൻ, അപ്പോ ഇത് പഴയ ഇത് പറഞ്ഞാണെന്നുള്ള രീതിയിൽ തട്ടിവിട്ടായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതൊക്കെ ഉണ്ട്, അതൊക്കെ ചരിത്രം. ഏയ് ആരും പറഞ്ഞു, അതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമുണ്ട്. ചരിത്രത്തിലുള്ള ഒരു സംഭവം അല്ലേ, ഗുരു അവിടെ പോയിരുന്നു, ഗുരു വേദിയിൽ പോയിരുന്നു. അത് മറ്റത് നായർ സമ്മേളനം, നായർ സമ്മേളനത്തിൽ അതിഥിയായിട്ട് ഗുരുവിനെ വിളിച്ചെന്നൊക്കെ ഉള്ള അതൊക്കെ ഹിസ്റ്ററിയിലുള്ള കാര്യമാണ്. പക്ഷെ ഈ ആൾക്കാരുടെ ഈ എന്താണ് പഴയ വിദ്വേഷങ്ങൾ ഇങ്ങനെ ഉള്ളിലിരിക്കുന്നവര് ഇതിനേക്ക് അവതരിപ്പിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അത് ഇത് തന്നെയാണ് മതപരമായും നടക്കുന്നത്, ജാതീയമായിട്ടും ഇത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഹൈന്ദവം എന്ന് പറയുന്ന പ്രയോഗം ഇന്ന് മറ്റൊരർത്ഥത്തിൽ പൊളിറ്റിക്കലായി ഉപയോഗിക്കുന്നോണ്ട് ഹിന്ദു സന്യാസി എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവരും കൂടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താകും സ്ഥിതി? മറ്റുള്ളവരങ്ങനെ പറയുന്നു. ഇപ്പൊ സ്വാമി പറഞ്ഞു പോലെ മുസ്ലിം പറയുന്നു, ക്രിസ്ത്യാനി പറയുന്നു, ഹിന്ദു സന്യാസി അങ്ങനെ പറയുമ്പോ നമ്മളെന്താ അത് തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ആൾക്കാർക്ക് എങ്ങനെ ജാതിക്കും മതത്തിനും അതീതമായിരുന്ന ഒരാളിനെ അങ്ങനെ ഒരാളെങ്കിലും വേണ്ട ഈ ലോകത്ത്? ഒരാളെങ്കിലും നമുക്ക് വേണ്ടേ. ഇപ്പൊ നമ്മളെ പ്രസിഡന്റ് എത്രയോ കാലം അതിനുവേണ്ടി കുസ്തിച്ചതാ ഗുരുദേവന്റെ, അതിനുവേണ്ടിയേ ഗുരുദേവനാണ് ഒരു ജാതി ഒരു മതത്തിന്റെ അതിനെതിരായിട്ട് നായേഴ്സിനെതിരായിട്ട് വളരെയധികം കുസ്തി പിടിച്ചിട്ടുണ്ട്. എങ്ങനെ നായേഴ്സിനെതിരായിട്ട് ഈ വളരെയധികം കുസ്തി പിടിച്ചിട്ടുണ്ട്. ഇനി അത് ഇനി മാറ്റാൻ വേണ്ടി തിരിച്ച് ശ്രമിക്കണം. അല്ല, സച്ചിദാനന്ദ സ്വാമിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ഉള്ളിൽ എവിടെയോ താൻ അധകൃതനാണെന്നുള്ള ഒരു വിചാരമുണ്ട്, എവിടെയോ കിടപ്പുണ്ട്. അതാണ് ഈ പ്രശ്നം ഇങ്ങനെ തകട്ടി അത് തന്നെ തകട്ടി തകട്ടി വരും. ഇൻഫീരിയർ കോംപ്ലക്സ് ഉണ്ട്, ഇൻഫീരിയോറിറ്റി ഉണ്ട്. അതൊരു പക്ഷേ അത് കവർ ചെയ്യാൻ വേണ്ടി കുട്ടിക്കാലത്ത് എന്തെങ്കിലും തിക്ത അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ജാതീയമായ എന്തെങ്കിലും അതൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഗുരുവിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് കുയറുന്നു എന്ന് ചിന്തിക്കണ്ടേ? ഗുരുവിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി നിന്ന് ചിന്തിക്കുകയും ഗുരുവിനെ അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. നമ്മുടെ സ്വാമി പറയുക, ഞാനും പറഞ്ഞിട്ടുണ്ട്. അത് സ്വാമിക്ക് ഒരു വലിയ പങ്കുണ്ട്. കാരണം എന്താണ്, ആൾക്കാരുടെ അടിയിൽ ചെന്ന് നമ്മുടെ ആള് നമ്മുടെ ആളെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അപ്പൊ ഗുരുവിന്റെ ആ തനിമ ആൾക്കാർക്ക് കിട്ടാതെ പോയി. അപ്പൊ ഗുരുവിനെ എന്താണ്, ഗുരുവിനൊരു ഈഴവൈസം കൊണ്ടുവരിക, ഗുരുവിന്റെ മാനവികത എന്ന് പറയുന്ന മാറ്റിവെച്ചിട്ട് ഒരു അത് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ വെറുതെ അല്ല, ഈ ആൾക്കാരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ആൾക്കാർക്ക് എന്തെങ്കിലും വൈകാരികമായ ഡോസ് കൊടുത്താലേ ആൾക്കാർ അടുക്കത്തുള്ളൂ. അപ്പോ വൈകാരികമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ വിവേകപരമായിട്ടുള്ള അത് നഷ്ടപ്പെട്ടു. അപ്പോ അങ്ങനെ ഇപ്പോ ആരാധകരെ ഉണ്ടാകുമല്ലോ. അപ്പൊ ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കുമ്പോഴത്തേക്ക് ഗുരുവിന്റെ തനിമ എന്താണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നു. ഗുരു എങ്ങനെയാ ചിന്തിച്ചത്, ഗുരു എന്താ പറഞ്ഞത്, ഗുരു എങ്ങനെ ജനങ്ങളോട് ഇടപെട്ട്, ആ ഒരു വലിയ കാഴ്ചപ്പാട്, ഗുരുവിന്റെ മഹത്വം എന്ന് പറയുന്നത് ജനങ്ങൾ നഷ്ടപ്പെടുകയും വീണ്ടും ഗുരുവിനെ ആൾക്കാർ ജാതിയുടെയും മതത്തിന്റെയും ചട്ടക്കൂട്ടിൽ കാണുകയും വീണ്ടും ഇന്നും പറയുക ഗുരു ഹിന്ദുവാണ്, ഹിന്ദുയിസം പറയുക, അതൊക്കെ എത്ര മോശപ്പെട്ട കാര്യമാണ്, എത്രയോ മോശപ്പെട്ട കാര്യം, അതൊരിക്കലും പറയാൻ പാടില്ല. പി പരമേശ്വരൻ പറഞ്ഞാൽ മനസ്സിലാകും, പുള്ളി പറയും ഹിന്ദുവാണ് ഗുരു. കാരണം അതവിടെ പൊളിറ്റിക്കലായ കാഴ്ചപ്പാടാണ്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ് അത്, ഗുരുവിനെ ഹിന്ദുവാക്കി അവതരിപ്പിക്കുക. ഒരുപാട് എന്നുവെച്ചാ അതൊക്കെ ഈ അപകർഷത ബോധം ഉള്ളിയിരിക്കുന്നോണ്ടാണ്, അതൊക്കെ അവഗണിക്കേണ്ട വിഷയങ്ങളാണ്. ഒരിക്കലും ഒരു പബ്ലിക് ഡിസ്കഷൻ എന്നും കൊണ്ടുവരേണ്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ജനങ്ങൾ അകലുന്നത്. അപ്പോ സന്യാസി നിലയില് ഓരോരുത്തരും ജനങ്ങളെ ഒരുമിപ്പിക്കാനുള്ളത് അതാ വേണ്ടത്. അപ്പൊ അവിടെ ഏതെങ്കിലും ഇപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ തുറന്നു പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ദേവാത്മാൻ സ്വാമി ഒരു ബ്രാഞ്ച് പറഞ്ഞേച്ചെന്ന് വെച്ചു, സ്വാമി അവിടെ പോകുമ്പോ അവിടെ എത്തും ഇതൊരു ക്രിസ്ത്യാനി കൺവെർട്ട് ചെയ്ത് ഈഴവനായതാണെന്ന് അവിടെ ന്യൂസ് എത്തും. ശരിയാണോ അല്ലേ? എതിർക്കും ഇത് കേൾക്കുമ്പോ ആൾക്കാർക്ക് സംശയം വരില്ല. സ്വാമി അവിടെ എത്തും. You can't do anything without my permission. I said, it is in my, that's why, it's very much, so I listened to, not to you, Lord. What are you? ഇതാണ് സ്വാമിയെ അവിടെ പറഞ്ഞുകൊണ്ട് വിടുന്ന അവിടെ എത്തിക്കുന്നതിന് മുമ്പേ ഈ ന്യൂസ് അവിടെ എത്തിക്കും. എങ്ങനെ ഇതാണ് അതിനെന്താ ബന്ധപ്പെട്ടാൽ എന്താ പെന്തിക്കോസുമായിട്ട് അങ്ങനെ അല്ല, അങ്ങനെ ബന്ധപ്പെട്ടാൽ എന്താ പ്രശ്നം? എനിക്ക് എത്ര പെന്തിക്കോസ്തുമായിട്ട് ബന്ധമുണ്ട്? ഇപ്പോഴും ഉണ്ട്. ഇപ്പഴാ ഞാനിത് അറിയുന്നത്. ഞാൻ ആരുമായിട്ടും ബന്ധപ്പെടാറില്ല. എനിക്ക് പഠിക്കാനും ഇതിനോട് സമയമേ ഉള്ളൂ. പിന്നെ ഇനി ഒരു പക്ഷെ ബന്ധപ്പെട്ട അതിലെന്താ കുഴപ്പം? നമുക്കല്ല കുഴപ്പം. നേരത്തെ പറഞ്ഞ അനൂപിനെപ്പോലുള്ളവർക്കുള്ള കുഴപ്പമാ പറയുന്നത്. അല്ല, ഈ ബന്ധുബോധന്റെ കാര്യം എനിക്കറിയില്ല. അത് ഇപ്പോ സാധാരണ ക്രിസ്ത്യാനിയൊക്കെ എന്താണ് ഈ പെന്തക്കോസ്തുമായിട്ട് ബന്ധപ്പെടാനേ പറ്റത്തില്ല. അത് വേറൊരു കാര്യം, അത് വേറൊരു ഗ്രൂപ്പാണ്. അപ്പൊ ഇതിപ്പോ എന്താണ്, സ്വാമി ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ശിവഗിരി വന്ന് സന്യാസിയായി. ഇത് ആർക്കും അറിയാമയ്യാത്ത കൂടെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇവിടെ. അപ്പൊ സ്വാമി അതൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് ഒരു എന്താണ് ഇവിടെ വന്ന് ഗുരുവിന്റെ ഇതനുസരിച്ച് ഒരു സന്യാസിയായി ജീവിക്കുന്നു. പിന്നെ ഇത് എന്താണ് പ്രചരണം കൊടുക്കുക എന്ന് വെച്ചാൽ ഇത് നമ്മളെ ആളല്ല, സൂക്ഷിച്ചോണോ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. മനസ്സിലായോ? ഇതാണ് കുഴപ്പം, ഇതാണ് പ്രശ്നം. അപ്പൊ പിന്നെ ഇതെങ്ങനെ ശരിയാവും? ഈ ഒരു ജാതി ഒരു മതമൊക്കെ എങ്ങനെ ശരിയാവും? അത് ശരിയാകാൻ സാധ്യതയില്ലല്ലോ. അല്ല, പൂർണമായി ഉൾക്കൊള്ളാൻ ഗുരുവിനെ പോലെ വേറൊരാള് ഇല്ലല്ലോ. അത് സാധിക്കുന്ന കാര്യമാണ്. അല്ല, കുറെയൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായോ? ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ നോക്കുമ്പോ, സാമുദായികമായി നോക്കുമ്പോ, ജാതിപരമായി നോക്കുമ്പോ, കേരളത്തിലെ ഏറ്റവും പുരോഗമനമായി ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതലുള്ളത് ഈഴവ സമുദായത്തിലാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരാണ് ഇന്നും വളരെ ഓർത്തഡോക്സ് ആയിട്ടും. അപ്പോ അത് ഗുരുവിന്റെ പ്രവർത്തനം കൊണ്ടാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ, സാമുദായികമായി നോക്കുമ്പോൾ, പുരോഗമന ആശയങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നത് അത് ഗുരുവിന്റെ ഒരു സ്വാധീനം കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളിലുമല്ല, പല കാര്യങ്ങളിലും. അപ്പോ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോ ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റു ജാതികൾ അങ്ങനെയല്ല. സ്ഥിരം കഴിക്കുന്ന ആഹാരം ശവക്കറിയാണെന്നുള്ളത് ആർക്കെങ്കിലും എത്ര പേർക്ക് അത് അതൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് സമൂഹത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതെന്താന്ന് വെച്ചാല് ഇന്ന് ഗുരുവിന്റെ കാലഘട്ടത്തിലുള്ള രീതിയല്ല. ഇന്ന് എന്താണ് ഭക്ഷണത്തിന്റെ കാഴ്ചപ്പാട് മാറി. ഭക്ഷണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാൻ എന്ത് കഴിക്കണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കേണ്ട. അതൊരു ഗുരു ഉപദേശിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ അതുപോലെ ചെയ്യണമെന്നുള്ളത് ഇന്നാരും അംഗീകരിക്കില്ല. പിന്നെ നമ്മളൊക്കെ അംഗീകരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതൊരു ജീവിതവൃതമായി സ്വീകരിച്ചുകൊണ്ട് അത് അംഗീകരിക്കുന്നു. സമൂഹത്തിൽ നിന്നത് പറയാൻ പറ്റില്ല, കാലം പോയി. അതൊക്കെ ശരിയല്ലേ? പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഒരു നിർദ്ദേശം ഇന്ന് ആർക്കും കൊടുക്കാൻ, മതപരമായിട്ടോ ആത്മീയമായിട്ടോ ഒന്നും ആർക്കും കൊടുത്താൽ ഇന്നത്തെ സമൂഹം അംഗീകരിക്കില്ല. ഇന്നത്തെ കാഴ്ചപ്പാട് അതിനെതിരാണ് പറയാൻ പറഞ്ഞത്. അത് തന്നെ, അതിപ്പോ മദ്യത്തിന്റെ കാര്യത്തിലായാലും ശരി, പിന്നെ മാംസത്തിന്റെ കാര്യത്തിലായാലും ശരി, ഇതൊക്കെ ഇന്ന് മനുഷ്യരുടെ ചോയ്സ് ആയിട്ടാ ഇന്ന് കണക്കാക്കുന്നു. വേറെ ആൾക്ക് അത് ഉപദേശിക്കാനുള്ള റൈറ്റ് ഇല്ല. ആര് അല്ല, ഈ ഇന്റർകാസ്റ്റ് വിവാഹത്തെ എതിർക്കുന്ന കാസ്റ്റിന്റെ പേരിലായിരിക്കണമെന്നില്ല. കാരണം ഇപ്പൊ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകളുണ്ട്. അവളെ യോഗ്യനായ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഇപ്പോ കാസ്റ്റ് വേറെയാണ്. അവന് യോഗ്യതയില്ലെങ്കിൽ വിവാഹത്തിന്റെ മാതാപിതാക്കളെ എതിർക്കും. കാസ്റ്റിന്റെ പേരിൽ മാത്രമായിരിക്കില്ല. പിന്നെ എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയത്തില്ല. പിന്നെ അത് ശരിക്കും ജാതിയുടെ പേരിൽ എതിർത്ത് സഹോദരന അയ്യപ്പനെ കുറിച്ച് കേട്ടിടത്തോളം അങ്ങനെ എതിർക്കാൻ വഴിയില്ല. മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. തന്റെ മകൾക്ക് അതിലും വലിയൊരു ഭാവി ഉണ്ടായിരിക്കും. ആ ഭാവി ഈ ബന്ധത്തിലൂടെ നഷ്ടപ്പെടുന്നു എന്ന് കരുതിയായിരിക്കും. അങ്ങനെ ആയിരിക്കാം. ഞാൻ പറഞ്ഞ ഗുരുദേവന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നിട്ട് പോലും എങ്ങനെ ചിന്തിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ജാതിയാണ് അതിന്റെ കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലോ? അവനിപ്പൊ സ്വഭാവ ശക്തി ഇല്ലാത്തവരെ തന്നെയാണ്, അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവൻ ശരിയല്ല. അപ്പൊ അത് ഏർക്കത്തില്ലേ? ഇല്ലെങ്കിൽ ചിലപ്പോ ഇദ്ദേഹം വിചാരിക്കും എന്റെ മകളെ അല്ലെങ്കിൽ മകനെ ഇന്ന ആണെ കൊണ്ട് പോകാൻ കഴിപ്പിക്കണം, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കും. അല്ലെങ്കിൽ എല്ലാ യോഗ്യതയും നമ്മളെക്കാളും ഉണ്ടെങ്കിൽ പോലും സന്തോഷം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് നടക്കുന്നുണ്ട്, പക്ഷേ വീട്ടുകാരുടെ ഇഷ്ടത്തോടെയല്ല. അങ്ങനെ ഒരു അനിഷ്ടം ഉണ്ടായാൽ തന്നെയും ഒരു കുഞ്ഞൊക്കെ ജനിക്കുമ്പോഴത്തേക്ക് അവരെല്ലാം യോജിച്ച് ആ രീതിയിലാണെങ്കിൽ യോജിക്കും എനിക്കറിയാം എന്നുള്ള ഒരുപാട് സംഭവങ്ങൾ. നമ്മുടെ സുമാന എഞ്ചിനിയർ അല്ലേ, അദ്ദേഹത്തിന്റെ മകളുടെ മകൻ അവര് യുകെയിലാണ് പഠിക്കാൻ വിട്ടത്. അവനോട് നാലാഞ്ചേരിയുള്ള ഒരു പണ്ട് ഫാമിലിയിലെ പെണ്ണുമായിട്ട് ലവ് ആയി, അവൻ സമ്മതി വിടത്തില്ല, വീട്ടുകാർക്ക് ഇഷ്ടമല്ല, വീട്ടുകാരെ ബന്ധപ്പെടാതെ അവൻ പോയി കഴിയാൻ കഴിച്ചു. അച്ഛനും അമ്മയൊക്കെ അന്ന് ടൂറ് പോയി. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ ഷാജി സാർ എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവന് വേണ്ടിയാണോ അവനെ പഠിക്കാൻ വിട്ടത്, അവന്റെ അത് അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയാണോ ചോദിച്ചു. ആ രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു, അല്ല അത് കാരണം എന്തെന്ന് വെച്ചാല് അത് കേവലം ജാതി ആയിരിക്കില്ല. കാരണം ഇവര് വിചാരിക്കുന്നത് ഇവരുടെ ഫാമിലി സ്റ്റാറ്റസ് സമൂഹത്തിലുണ്ട്. അപ്പൊ ഇതേ സ്റ്റാറ്റസ് ഉള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് സോഷ്യൽ സ്റ്റാറ്റസ് അവർക്ക് കൂടുകയാണ്. ഒരു പാവപ്പെട്ട വീട്ടിൽ ചെന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കുറയുകയാണ്. ജാതിക്കുപരിയായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാർ നോക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെയാണ്. കേവലം അത് ജാതിയിലെ കണ്ണിന് കാണാൻ പറ്റത്തില്ല. സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റാറ്റസ് ഇല്ല അവർക്ക്. അവര് ചിന്തിക്കുന്ന ഇതാണ്, എങ്ങനെ നമ്മൾ അവരെ വീട്ടിൽ പോകും? അവര് ദരിദ്രരാണ്, പാവപ്പെട്ടവരാണ്, ഇല്ലാത്തവരാണ്. അതൊക്കെ മാറി ചിന്തിക്കാൻ കേവലം ജാതിയല്ല എന്റെ ഘടകങ്ങൾ. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന മനുഷ്യര് കൊണ്ടു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിന് യോജിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ എതിർക്കും. അത് പല സംഭവങ്ങളും ഞാനത് ഇടപെട്ടിട്ടുള്ളതും പലരുമായിട്ട് ഇത്തരം കാര്യം സംസാരിച്ചിട്ടുള്ളതുമാണ്. അത് പിന്നെ സ്റ്റാറ്റസ് ഉള്ളവരാ. ശരി ശരി, അപ്പൊ സമയമായി 10 മണിയാണ്. അതെ, നമ്മൾ ഒരുപാട് പോകുന്നു, എന്നാ നിർത്തി കളയാം. ഓക്കെ.